ഓം ശാന്തി. 1/9/2014 ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങൾ മുഴുവൻ കൽപ്പത്തിലും ഓൾറൗണ്ട് പാർട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോൾ പാർട്ട് പൂർത്തിയായി, വീട്ടിലേക്ക് പോവണം. ചോദ്യം: നിങ്ങൾ കുട്ടികൾ നിങ്ങളുടെ ഭാഗ്യത്തിന്റെ മഹിമ ഏതെല്ലാം വാക്കുകളിലൂടെയാണ് പറയുന്നത്? ഉത്തരം: നമ്മൾ ബ്രാഹ്മണർ കുടുമികളാണ്. നമ്മെ നിരാകാരനായ ഭഗവാൻ ഇരുന്ന് പഠിപ്പിക്കുന്നു. ലോകത്തിൽ മനുഷ്യൻ മനുഷ്യരെ പഠിപ്പിക്കുന്നു, എന്നാൽ നമ്മളെ സ്വയം ഭഗവാനാണ് പഠിപ്പിക്കുന്നത് എങ്കിൽ നമ്മൾ എത്ര ഭാഗ്യശാലികളായി. ബാബയുടെ ഒരു ചോദ്യം കൂടി: ഈ ഡ്രാമയിൽ ഏറ്റവും ഉയർന്ന സ്ഥാനം ആരുടേതാണ്? ഉത്തരം: നിരാകാരനായ ബാബയുടെ. ബാബ, നിങ്ങൾ സർവാത്മാക്കളുടെയും പിതാവാണ്. സർവാത്മാക്കളും ഡ്രാമയുടെ ചരടിൽ ബന്ധിതരാണ്. ഏറ്റവും ഉയർന്ന സ്ഥാനം ബാബയ്ക്കാണ്. ഓം ശാന്തി. ആത്മീയ കുട്ടികളോട് ആത്മീയ പിതാവ് ചോദിക്കുകയാണ്, മധുരമായ കുട്ടികളെ, തന്റെ വീടായ ശാന്തിധാമത്തിനെ ഓർമ്മയുണ്ടോ? മറന്നുപോയിട്ടില്ലല്ലോ. ഇപ്പോൾ 84 ജന്മത്തിന്റെ ചക്രം പൂർത്തിയായി കഴിഞ്ഞു. എങ്ങനെയാണിത് പൂർത്തിയായത്? അതും ബാബ മനസ്സിലാക്കി തന്നു. സത്യയുഗം മുതൽ കലിയുഗത്തിന്റെ അന്തിമം വരെ മറ്റാർക്കും ഇങ്ങനെ ചോദിക്കാൻ സാധിക്കില്ല. എന്നാൽ മധുരമായ ഓമനസന്ധാനങ്ങളോട് ബാബ ചോദിക്കുന്നു, ഇപ്പോൾ വീട്ടിലേക്ക് പോവാമോ? ഇത് സുഖധാമമൊന്നുമല്ലോ, ഇത് പഴയ ലോകമാണ്, ദുഃഖധാമമാണ്. എന്നാൽ വീടോ ശാന്തിധാമവും വീണ്ടും നിങ്ങൾ കുട്ടികൾക്ക് സുഖധാമത്തിലേക്ക് പോവണം. ഇപ്പോൾ ഈ ദുഃഖത്തിൽ നിന്ന് മുക്തമായി മുക്തിധാമത്തിലേക്ക് പോവണം. മുക്തിധാമം അഥവാ ശാന്തിധാമം മുന്നിൽ നിൽക്കുന്നത് പോലെയാണ്, അതാണ് വീട്. പിന്നീട് നിങ്ങൾ പുതിയ ലോകത്തിൽ വരും. അവിടെ പവിത്രതയും സുഖവും ശാന്തിയും എല്ലാം ഉണ്ടാകും. ഇത് മനസ്സിലാക്കുന്നുണ്ടല്ലോ. പാടുന്നതും ഇതുതന്നെയാണ്. ബാബയെയും വിളിക്കുന്നു, അല്ലയോ പതിത പാവന, ഈ പതിത ലോകത്തിൽ നിന്നും ഞങ്ങളെ കൊണ്ടുപോകൂ. ഇതിൽ വളരെയധികം ദുഃഖമാണ്. ഞങ്ങളെ സുഖത്തിലേക്ക് കൊണ്ടുപോകൂ എന്ന് എത്ര വിളിച്ചു. സ്മൃതിയിൽ വരുന്നുണ്ട്, സ്വർഗത്തെ സ്ഥാപിക്കുന്നത് ഒരേ ഒരു ബാബയാണ്. ശരീരം ഉപേക്ഷിച്ചാൽ മനുഷ്യർ ഉടൻ പറയും സ്വർഗത്തിലേക്ക് പോയി. ആരാണ് പോയത്? ആത്മാവാണ്. ശരീരം ഒരിക്കലും പോകുന്നില്ല, ആത്മാവാണ് പോവുക. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് മാത്രമേ ശാന്തിധാമത്തിനെക്കുറിച്ചും സുഖധാമത്തിനെക്കുറിച്ചും അറിയൂ, ബാക്കി ആർക്കും അറിയില്ല. നിങ്ങൾ കുട്ടികളുടെ ബുദ്ധിയിൽ ജ്ഞാനവുമുണ്ട്. ശാന്തിധാമം എന്താണ്? അതുപോലെ സുഖധാമം എന്താണ്? നിങ്ങൾ കുട്ടികൾ സുഖധാമത്തിലായിരുന്നു, ഇപ്പോൾ ദുഃഖധാമത്തിലേക്ക് വന്നു കഴിഞ്ഞു. സെക്കൻഡുകൾ, മിനിറ്റുകൾ, മണിക്കൂറുകൾ, ദിവസങ്ങളും വർഷങ്ങളും എത്ര കഴിഞ്ഞുപോയി. ഇപ്പോൾ 5000 വർഷത്തിലെ കുറച്ച് ദിവസങ്ങളെ ബാക്കിയുള്ളൂ. ബാബ കുട്ടികളുടെ സ്മൃതിയാണ് ഉണർത്തിത്തരുന്നത്. വളരെ സഹജമായ കാര്യമാണ്. ഇതിൽ ആശയക്കുഴപ്പത്തിലേക്ക് വരേണ്ട ഒരു കാര്യവുമില്ല. ആത്മാവ് എങ്ങനെയാണ് 84 ജന്മങ്ങൾ എടുക്കുക? ഇതാർക്കും അറിയില്ല. ലക്ഷക്കണക്കിന് വർഷമാണെങ്കിൽ ഓർമ്മിക്കുക വളരെ ബുദ്ധിമുട്ടല്ലേ? ഇതാണെങ്കിൽ 5000 വർഷത്തിന്റെ കാര്യമാണ്. വ്യാപാരികളും സ്വസ്തിക്ക് വരയ്ക്കാറുണ്ട്. അതിനെ ഗണേശൻ എന്ന് പറയും. നോക്കൂ, ഗണേശന് ആനയുടെ തുമ്പിക്കൈയെല്ലാം കാണിച്ചിരിക്കുന്നു. മനുഷ്യർ ചിത്രങ്ങൾ നിർമ്മിക്കാനായി എത്ര പണമാണ് ഉപയോഗിക്കുന്നത്! ഇതിനെ ബാബ സമയത്തെ വ്യർത്ഥമാക്കൽ എന്നാണ് പറയുക. നിങ്ങൾക്ക് എത്ര ശക്തിയുണ്ടായിരുന്നു, എന്നാൽ ദിനം പ്രതിദിനം അതെല്ലാം കുറഞ്ഞു വന്നു. മോട്ടറിൽ നിന്ന് പെട്രോൾ കുറയുന്നത് പോലെ. 5000 വർഷങ്ങൾക്ക് മുമ്പ് ഭാരതം എന്തായിരുന്നു? അളവില്ലാത്ത സുഖമായിരുന്നു അവിടെ. എത്രയധികം ധനമുണ്ടായിരുന്നു. ഈ രാജ്യം അവർ എങ്ങനെയാണ് നേടിയത്? ബാബ പറയുന്നു, മക്കളെ, അത്രയ്ക്കും അളവില്ലാത്ത സുഖത്തിന്റെ രാജ്യം ഈ രാജയോഗത്തിലൂടെയാണ് അവർ നേടിയത്. അല്ലാതെ യുദ്ധത്തിന്റെ കാര്യമൊന്നുമില്ല. ഇതിനെ ജ്ഞാനത്തിന്റെ അസ്ത്രശസ്ത്രങ്ങൾ എന്ന് ബാബ പറയും. അല്ലാതെ സ്ഥൂലകാര്യങ്ങളൊന്നുമില്ല. ജ്ഞാനവും വിജ്ഞാനവും പിന്നെ ഓർമ്മ മാത്രമല്ല ജ്ഞാനത്തിന്റെ അസ്ത്രശസ്ത്രങ്ങൾ. എത്ര ഗംഭീരമാണ്! മുഴുവൻ വിശ്വത്തിലും നിങ്ങൾ കുട്ടികൾ രാജ്യം ഭരിക്കും. അതിനാൽ ദേവതകളെ അഹിംസകർ എന്നാണ് പറയുക. നിങ്ങൾ കുട്ടികൾക്ക് മനുഷ്യനിൽ നിന്ന് ദേവതയായി മാറാനുള്ള പഠിപ്പ് ലഭിച്ചു. നിങ്ങൾക്കറിയില്ലേ, ഓരോ 5000 വർഷത്തിന് ശേഷവും പരിധിയില്ലാത്ത ബാബയിൽ നിന്ന് പരിധിയില്ലാത്ത സമ്പത്ത് കിട്ടും. ഇത് ആത്മാവിന്റെ കാര്യമാണ്. ഇതിൽ സ്ഥൂല യുദ്ധത്തിന്റെ കാര്യമൊന്നുമില്ല. ആത്മാവ് പതീതമായി, അതിനാൽ ആത്മാവിനെ പാവനമാക്കി മാറ്റാനാണ് ബാബയെ വിളിച്ചത്. ഇപ്പൊ ബാബ പറയുകയാണ്, മധുര മധുരമായ മക്കളെ, വീട്ടിലേക്ക് പോവാൻ സമയമായി. ഇത് ജീവാത്മാക്കളുടെ ലോകമാണെങ്കിൽ അത് ആത്മാക്കളുടെ ലോകമാണ്. അതിനെ ഒരിക്കലും ജീവാത്മാവിന്റെ ലോകമെന്ന് പറയില്ല. നിങ്ങൾ കുട്ടികൾക്ക് മിനിറ്റിന് മിനിറ്റിന് ഓർമ്മയിൽ വരണം, നമ്മൾ ദൂരദേശവാസികളാണ്. നമ്മൾ ആത്മാക്കളുടെ ലോകം ബ്രഹ്മാണ്ടമാണ്. ഇതും നിങ്ങൾ കുട്ടികളുടെ ബുദ്ധിയിൽ വരണം. നമ്മൾ വസിച്ചത് അവിടെയാണ്. ഈ ആകാശതത്വത്തിനു മുകളിൽ, ആ തത്വത്തിൽ സൂര്യനോ ചന്ദ്രനോ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ അവിടെ വസിച്ചു. എന്നാൽ പാർട്ട് അഭിനയിക്കുന്നതിനു വേണ്ടി താഴേക്ക് വന്നതാണ്. 84 ജന്മങ്ങളുടെ പാർട്ട് അഭിനയിച്ചു. പതുക്കെ പതുക്കെ മുകളിൽ നിന്ന് താഴേക്ക് വന്ന് ഇന്ന് നിങ്ങൾ കുട്ടികൾ ഓൾറൌണ്ടറായി മാറി. എല്ലാ ജോലിയും ചെയ്യുന്നവരെയല്ലേ ഓൾറൌണ്ടർ എന്ന് പറയുക. നിങ്ങളും ഓൾറൌണ്ടറാണ്. സൃഷ്ടിയുടെ ആദി മുതൽ അന്ത്യം വരെ നിങ്ങൾക്ക് പാർട്ടുണ്ട്. ഇപ്പോൾ ഈ ചക്രത്തിന്റെ അവസാനമാണ്. എന്നിട്ടും മുകളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നു. വളരെയധികം കുട്ടികളുണ്ട്. അവർ മുകളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കും. വൃദ്ധി ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ബാബ പറയുന്നു, കുട്ടികളെ, ഹംസോ എന്നതിന്റെ അർത്ഥവും ബാബ മനസ്സിലാക്കി തന്നു. അവർ പറയുന്നത് ആത്മാവും പരമാത്മാവും ഒന്നാണ് എന്നത്. അവർക്ക് ഡ്രാമയുടെ ആദി മധ്യ അന്ത്യത്തെക്കുറിച്ചോ ഇതിന്റെ കാലയളവിനെക്കുറിച്ചോ ഒന്നും അറിയില്ല. നിങ്ങൾക്ക് ബാബ മനസ്സിലാക്കി തന്നു, ഈ ശരീരത്തിൽ നിങ്ങൾ ഇപ്പോൾ ബ്രാഹ്മണരാണ്. പ്രജാപിത ബ്രഹ്മാവിലൂടെ ബാബ നിങ്ങളെ ദത്തെടുത്തു. നിങ്ങളെ പഠിപ്പിക്കുകയാണ്. ബാബ നമ്മെ പഠിപ്പിക്കുകയല്ലേ? ഉയർന്നതിലും ഉയർന്ന ഭഗവാനാണ് പഠിപ്പിക്കുന്നത്. സർവാത്മാക്കളും ഈ ഡ്രാമയുടെ നൂലിൽ കൂർക്കപ്പെട്ടു കഴിഞ്ഞു. ബാബ ചോദിക്കുക, കുട്ടികളെ, നിങ്ങൾ കുട്ടികൾക്കറിയില്ലേ, നിങ്ങൾ ആദ്യം ദേവതകളായിരുന്നു, പിന്നീട് നിങ്ങൾ തന്നെയാണ് ക്ഷത്രിയ ധർമ്മത്തിലേക്ക് വന്നത്. അതായത് ബാബ എപ്പോഴും പറയും, സൂര്യവംശത്തിൽ നിന്ന് നിങ്ങൾ ചന്ദ്രവംശിയായി. എത്ര എത്ര ജന്മങ്ങൾ എടുത്തു ഈ ചക്രത്തിൽ, ഇതും നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു. ഈ ജ്ഞാനം നിങ്ങൾക്ക് ബാബെ കിട്ടുന്നതിന് മുമ്പ് അറിയില്ല. ഇത് വർണ്ണങ്ങളുടെ കുട്ടിക്കരണം മറിച്ചിലാണ്. ഒരു കഥയുടെ രൂപത്തിൽ ബാബ പറഞ്ഞു തന്നു കഴിഞ്ഞു. ബാബ ചോദിക്കുക, കുട്ടികളെ, ശൂദ്രനിൽ നിന്ന് ബ്രാഹ്മണനായില്ലേ? ആര് ബ്രാഹ്മണനാകുന്നോ അവർക്കേ ദേവതയാവാനും സാധിക്കുള്ളൂ. നിങ്ങൾ കുട്ടികളുടെ ബുദ്ധിയിൽ മുഴുവൻ ജ്ഞാനവും വന്നിട്ടുണ്ട്. എങ്ങനെയാണ് നമ്മൾ താഴേക്ക് വീണുപോയത്, പിന്നീട് ബ്രാഹ്മണ കുലത്തിലേക്ക് വന്നു, ഇനി എങ്ങനെ ദൈവിക കുടുംബത്തിലേക്ക് പോകും? നിങ്ങൾ ബ്രാഹ്മണർ കുടുംബയുള്ളവരാണ്. കുടുംബാർത്ഥം ഏറ്റവും ഉയർന്നവർ. നിങ്ങൾ എത്ര ഭാഗ്യശാലികളാണ്! സ്വയം ഭഗവാൻ അച്ഛനായി മാറി നിങ്ങളെ പഠിപ്പിക്കുന്നു. തന്റെ ഭാഗ്യത്തിന്റെ മഹിമ പാടു. പുറത്താണെങ്കിൽ മനുഷ്യനാണ് മനുഷ്യനെ പഠിപ്പിക്കുന്നത്. എന്നാൽ നിങ്ങളെ പഠിപ്പിക്കുന്നതോ നിരാകാരനായ അച്ഛനും. ഈ അച്ഛൻ കൽപകൽപ്പം ഒരേ ഒരു തവണ മാത്രമാണ് വരുന്നത് തന്റെ ജ്ഞാനം നൽകാൻ. വക്കീലിനുള്ള പഠിപ്പ് പഠിച്ച വക്കീലാകുന്നു. എല്ലാ മനുഷ്യരെയും മനുഷ്യരാണ് പഠിപ്പിക്കുന്നത്. എന്നാൽ ഇപ്പോഴോ, ഇത് ഭഗവാന്റെ വാക്കുകളാണ്. മനുഷ്യനെ ഒരിക്കലും ഭഗവാൻ എന്ന് പറയാൻ സാധിക്കില്ല. കാരണം ഭഗവാൻ നിരാകാരനാണ്. ഇവിടെ വന്ന് നിരാകാരനായ ഭഗവാൻ നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്നു. ഇതിൽ സംശയിക്കേണ്ട ഒരു കാര്യവുമില്ല. സ്കൂളിൽ കുട്ടികൾ എപ്പോഴെങ്കിലും പറയുമോ, ഞങ്ങൾ ആശയക്കുഴപ്പത്തിലായി എന്ന്, ഞങ്ങൾക്ക് നിശ്ചയം വരുന്നില്ല എന്നവർ പറയൂ? ഈ ലക്ഷ്മി നാരായണൻ സത്യയുഗത്തിന്റെ ആദിയിൽ വിശ്വത്തിന്റെ അധികാരികളായി എങ്ങനെ മാറി? തീർച്ചയായും ബാബയിലൂടെയായിരിക്കും അങ്ങനെ ആയിത്തീർന്നത്. ബാബ സത്യം മാത്രമേ പറയുള്ളൂ. ഭഗവാന് തെറ്റായ കാര്യങ്ങൾ പറയാൻ കഴിയുമോ? വളരെ വലിയ പരീക്ഷയാണ്. ഈ സമയത്ത് നിങ്ങൾ കുട്ടികൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് പ്രജയെ ഭരിക്കുന്ന രാജ്യത്തിലാണ്. ഇവിടെ രാജാവുമില്ല, രാജ്ഞിയുമില്ല. സത്യയുഗമുണ്ടായിരുന്നു, എന്നാൽ ഇപ്പോൾ കലിയുഗത്തിന്റെ അന്തിമത്തിലാണ്. ഗീതയിൽ അങ്ങനെ എഴുതിയിട്ടുണ്ട്, കൌരവരും പാണ്ഡവരും. ആത്മീയ വഴികാട്ടികൾ, ഗൈഡ് നിങ്ങളല്ലേ? എല്ലാവർക്കും ആത്മീയ വീട്ടിലേക്കുള്ള വഴി പറഞ്ഞു കൊടുക്കണം. ഈ കാര്യങ്ങൾ നിങ്ങൾക്കല്ലാതെ മറ്റാർക്കും അറിയില്ല. രചയിതാവിനെക്കുറിച്ചും രചനയുടെ ആദിമധ്യന്ത്യത്തെക്കുറിച്ചും ഋഷിമുനിമാർക്ക് പോലും അറിയില്ല. ബാക്കി ലക്ഷക്കണക്കിന് വർഷങ്ങളുണ്ട് എന്നാണ് അവരും വിശ്വസിക്കുന്നത്. പക്ഷെ അവരുടെ കയ്യിലും പൂർണമായ കണക്കൊന്നുമില്ലല്ലോ. പകുതി പകുതിയുമാവില്ല, മുഴുവനായും പകുതി സുഖധാമം, പിന്നീട് മുഴുവനായും പകുതിയിൽ ദുഃഖധാമം. ബാബ പറയുന്നു, ഇത് പതിത ലോകമാണ്, വികാരി ലോകമാണ്, അത് നിർവികാരി ലോകമാകും. ബാബ, എത്ര ഉയർന്നതിലും ഉയർന്നതാണ്, എന്നാൽ എത്ര സാധാരണമാണ്. ഏതെങ്കിലും വലിയ ഉദ്യോഗസ്ഥന്മാരെ കണ്ടുമുട്ടുമ്പോൾ അവർക്ക് എത്ര ബഹുമാനം കൊടുക്കും? പതീത ലോകത്തിലെ പതീതരായ മനുഷ്യർ പതീതമായ മനുഷ്യരെ തന്നെ ദർശിക്കുന്നു. പാവനമായവർ ഗുപ്തമാണ്, പുറത്തു നിന്നൊന്നും കാണപ്പെടില്ല. ബാബയെ ജ്ഞാനസാഗരനെന്നും ആനന്ദസാഗരനെന്നെല്ലാം വിളിക്കാറില്ലേ? എല്ലാ കാര്യങ്ങളും ബാബയിൽ നിറഞ്ഞിരിക്കുന്നു, അതുകൊണ്ടാണ് ബാബയെ ജ്ഞാനസാഗരൻ എന്ന് പറയുന്നത്. ഓരോ മനുഷ്യരുടെയും സ്ഥാനത്തിന്റെ മഹിമ വ്യത്യസ്തമാണ്. മന്ത്രിയെ മന്ത്രി എന്നും പ്രധാനമന്ത്രിയെ പ്രധാനമന്ത്രി എന്നുമല്ലേ പറയുക? എന്നാൽ ഇത് ഉയർന്നതിലും ഉയർന്ന ഭഗവാനാണ്. ഏറ്റവും ഉയർന്ന സ്ഥാനവും ബാബയ്ക്കാണ്. അവിടെ നമ്മൾ എല്ലാവരും ബാബയോടൊപ്പം വസിച്ചിരുന്നു, അതാണ് വീട്. ഇവിടെ എല്ലാവർക്കും തന്റേതായ പാർട്ട് കിട്ടിയിട്ടുണ്ട്. ചിലർ തന്റെ ഒരു ജന്മത്തിലെ പാർട്ട് അഭിനയിച്ച് തിരിച്ചുപോകും. ബാബ മനസ്സിലാക്കി തരുന്നു, കുട്ടികളെ, ഇത് മനുഷ്യ സൃഷ്ടിയുടെ വ്യത്യസ്തമായൊരു വൃക്ഷമാണ്. ഒന്നിന് മറ്റൊന്നുമായി സാമ്യമില്ല. ആത്മാവ് ഒരുപോലെയാണ്, എന്നാൽ ശരീരം ഒന്നിന് മറ്റൊന്നുമായി സാമ്യമുണ്ടാകില്ല. നാടകങ്ങളും കാണിക്കാറുണ്ട്, അതിൽ ഒരുപോലെ രണ്ടുപേരെ കാണിക്കുന്നു. ഇതിൽ സംശയം വരും, എന്റെ പതി ഇതാണോ അതോ അതാണോ? എന്നാൽ ഇത് പരിധിയില്ലാത്ത കളിയാണ്. ഇതിൽ ഒരാൾ മറ്റൊരാളെ പോലെ ഉണ്ടാവില്ല. ഓരോരുത്തരുടെയും ഫീച്ചർ ഡിഫറന്റ് ആയിരിക്കും. ആയുസ് ഒരുപോലെ ആയിരിക്കാം, പക്ഷെ ഫീച്ചേഴ്സ് ഒരുപോലെ ആയിരിക്കില്ല. ഓരോ ജന്മത്തിലും ഫീച്ചേഴ്സ് മാറിക്കൊണ്ടിരിക്കും. എത്ര വലിയ പരിധിയില്ലാത്ത ഡ്രാമയാണിത്! അതിനാൽ അതിനെ അറിയണ്ടേ? ഈ സൃഷ്ടിയുടെ ആദിമധ്യന്ത്യത്തിന്റെ രഹസ്യം നിങ്ങളുടെ ബുദ്ധിയിൽ വേണം. ഓരോരുത്തർക്കും ഈ ഡ്രാമയിൽ എന്ത് പാർട്ടാണോ ഉള്ളത് അവർ അതേ അഭിനയിക്കുള്ളൂ. എത്ര വ്യത്യസ്തമായ ഫീച്ചേഴ്സാണ് ഓരോരുത്തർക്കും. ഈ ജ്ഞാനം മുഴുവൻ ബുദ്ധിയിൽ ഉപയോഗിച്ച് മനസ്സിലാക്കൂ. ഗീതയുടെ ഭഗവാൻ കയ്യിൽ ഗീതയും കൊണ്ടാണ് വരുന്നത്. ബാബ ജ്ഞാനസാഗരനാണ്. ബാബയ്ക്ക് എന്തിനാണ് പുസ്തകം? പുസ്തകങ്ങളെല്ലാം ഭക്തിമാർഗത്തിലുള്ളവർക്കാണ് ആവശ്യം. ഒരു സെക്കൻഡ് അടുത്ത സെക്കൻഡ് പോലെ ഇരിക്കില്ല. നിങ്ങൾ കുട്ടികൾക്ക് ബാബ എല്ലാം മനസ്സിലാക്കി തന്നു. ചക്രം പൂർത്തിയായാൽ പുതിയതായി വീണ്ടും ആരംഭിക്കും. ഇപ്പോൾ നിങ്ങൾ പഠിക്കുകയാണ്. ബാബയെയും നിങ്ങൾ അറിഞ്ഞുകഴിഞ്ഞു, രചനയെയും മനസ്സിലാക്കി. മൂലവധനത്തിൽ നിന്നും ഇവിടേക്ക് വരുന്നതും പാർട്ട് അഭിനയിക്കാനല്ലേ. സ്റ്റേജ് എത്ര വലുതാണ്, ഇതിന്റെ ഭൂപടം നിർമ്മിക്കുക ഒരിക്കലും സാധ്യമല്ല. സാഗരത്തിനും ആകാശത്തിനും ഒരു അന്ത്യവുമില്ല, അതിനാൽ എത്തിച്ചേരാനും സാധിക്കില്ല. അതിനാലാണ് അറ്റമില്ലാത്തത് എന്ന് പാടിയിരിക്കുന്നത്. മുമ്പ് ഇത്രയും ആ കാര്യങ്ങൾക്ക് വേണ്ടി പരിശ്രമം ചെയ്തിരുന്നില്ല, എന്നാൽ ഇന്ന് ചെയ്യുന്നുണ്ട്. സയൻസും ഇപ്പോഴാണുള്ളത്, വീണ്ടും എപ്പോൾ ആരംഭിക്കും? എപ്പോഴാണോ അവരുടെ പാർട്ടുള്ളത് അപ്പോൾ. എന്നാൽ ഇത്രയും കാര്യങ്ങൾ ശാസ്ത്രത്തിലുണ്ടോ? കേൾപ്പിക്കുന്ന ആൾക്കു പകരം കേൾക്കുന്ന ആളുടെ പേര് വെച്ചു. ഇത് കറുത്താത്മാവാണ്, ബാബ വെളുത്താത്മാവാണ്. ബാബ പറയുന്നു, കുട്ടികളെ, ഇത് ഗീതാ പാഠശാലയാണ്. ആരാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്? വെളുത്ത ആത്മാവ്, അർത്ഥം പവിത്രമായ ബാബയാണ് പഠിപ്പിക്കുന്നത്. ഭഗവാൻ രാജയോഗം പഠിപ്പിക്കുന്നത് പോലും നിങ്ങൾ കുട്ടികളെ അമരലോകത്തിലേക്ക് കൊണ്ടുപോകാനാണ്. ആരാണോ കൽപ്പം മുമ്പ് പഠിച്ചവർ അവർ തീർച്ചയായും പഠിക്കും. പിന്നീട് എത്ര പഠിച്ചോ ആ നമ്പറിനനുസരിച്ച് പദവി നേടും. നിങ്ങൾ ഇവിടെ എത്ര തവണ വന്നിട്ടുണ്ട്? എണ്ണാൻ പറ്റാത്തത്ര തവണ. ആരെങ്കിലും ചോദിക്കും, ഈ നാടകം എപ്പോഴാണ് ആരംഭിച്ചത്? നിങ്ങൾ പറയും, ഇത് അനാദിയായി നടന്നു വരുന്നു. എണ്ണാൻ എങ്ങനെ കഴിയുക? ശാസ്ത്രങ്ങളിലെല്ലാം ഭക്തി മാർഗത്തിലെ കഥകളാണ്, അത് പഠിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇവിടെ അനേകം ഭാഷകളാണ്, എന്നാൽ സത്യയുഗത്തിൽ അനേകം ഭാഷകൾ ഉണ്ടാവില്ല. ഒരു ധർമ്മം, ഒരു ഭാഷ, ഒരു രാജ്യത്തിന്റെ സ്ഥാപനം നടക്കുകയാണ്. ശിവ ബാബ, നിങ്ങൾ കുട്ടികൾക്ക് മുഴുവൻ വിശ്വത്തിലും ശാന്തി സ്ഥാപിക്കാനുള്ള നിർദ്ദേശം തരുന്നു. ബാബയ്ക്ക് നിങ്ങൾ എന്ത് സമ്മാനം കൊടുക്കും? ബാബയാണെങ്കിൽ സമ്മാനം നിങ്ങൾ കുട്ടികൾക്കാണ് തരുന്നത്, ബാബ സ്വീകരിക്കുന്നില്ല. ഇത് മനസ്സിലാക്കേണ്ട കാര്യമല്ലേ? ഇന്നലത്തെ കാര്യമാണ്. എപ്പോഴാണോ ഇവരുടെ രാജ്യമുണ്ടായിരുന്നത് അപ്പോഴത്തെ കാര്യം. ഇപ്പോഴാണെങ്കിൽ താമസിക്കാൻ പോലും സ്ഥലമില്ല. അവിടെ രണ്ടും മൂന്നും നിലകൾ നിർമ്മിക്കേണ്ട ആവശ്യമില്ല. മരകഷ്ണങ്ങളുടെ ആവശ്യം പോലും ഉണ്ടാവില്ല. അവിടെ സ്വർണവും വെള്ളിയും കൊണ്ടുള്ള കെട്ടിടങ്ങളായിരിക്കും. സയൻസിന്റെ ശക്തി കൊണ്ട് പെട്ടെന്ന് വീടുണ്ടാക്കി കഴിയും. ഇവിടെയാണെങ്കിൽ സയൻസ് കൊണ്ട് സുഖവുമുണ്ട്, ദുഃഖവുമുണ്ട്. ഇതിലൂടെ മുഴുവൻ ലോകവും നശിക്കുക തന്നെ ചെയ്യും. ഇതിനെ മായയുടെ അസ്തമയം എന്ന് പറയും. മായയുടെ എത്ര വലിയ മടിത്തട്ടാണ്! ധനവാന്മാർക്ക് തോന്നും ഇത് തന്നെയാണ് സ്വർഗം. മുമ്പ് നിങ്ങൾക്കും ഇതൊന്നും അറിയില്ലായിരുന്നു, എന്നാൽ ബാബ ഇന്ന് നേരിട്ട് നിങ്ങളെ പഠിപ്പിക്കുന്നു. പുറത്താണെങ്കിൽ പിന്നെയും കുട്ടികളാണ് പഠിപ്പിക്കുന്നത്. മിത്രസംബന്ധികൾ മുതലായവരെ ഓർമ്മ വന്നുകൊണ്ടിരിക്കും. ഇവിടെയാണെങ്കിൽ ബാബയാണിരുന്ന് മനസ്സിലാക്കി തരുന്നത്. ദിനം പ്രതിദിനം നിങ്ങൾ ഓർമ്മയുടെ യാത്രയിൽ പക്കയാവണം. പിന്നീട് ഈ ജോലി കാര്യങ്ങളൊന്നും ഓർമ്മ വരില്ല. ഇരുന്ന ഇരുപ്പിൽ ഹൃദയാഘാതം വന്ന് എങ്ങനെയാണോ മരിക്കുന്നത് അതുപോലെ മരിക്കും. ഇതിൽ ദുഃഖത്തിന്റെ കാര്യമൊന്നുമില്ല. ആശുപത്രികൾ മുതലായവയൊന്നും തന്നെ ഉണ്ടാവില്ല. ബാബയെ അറിഞ്ഞു, പിന്നീട് വിശ്വത്തിന്റെ അധികാരിയായി മാറി. ഇത് നിങ്ങൾ കുട്ടികളുടെ അവകാശമാണ്, എല്ലാവരുടേതുമല്ല. എന്തെന്നാൽ സ്വർഗത്തിലേക്ക് എല്ലാവർക്കും വരാൻ സാധിക്കില്ലല്ലോ. ശരി, വളരെ കാലത്തെ വേർപാടിനു ശേഷം തിരികെ കിട്ടിയ മധുരമധുരമായ ഓമന സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർകാല വന്ദനവും. ആത്മീയ പിതാവിന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ആത്മീയ കുട്ടികളുടെ ആത്മീയ പിതാവിനും നമസ്കാരം. ധാരണ ആത്മീയ വഴികാട്ടിയായി മാറി ആത്മീയ വീട്ടിലേക്കുള്ള വഴി സർവർക്കും പറഞ്ഞുകൊടുക്കൂ. ജ്ഞാനത്തിന്റെയും യോഗത്തിന്റെയും അസ്ത്ര ശസ്ത്രങ്ങളിലൂടെ മുഴുവൻ വിശ്വത്തിലും രാജ്യം ഭരിക്കണം. ഡബിൾ അഹിംസകരായി മാറണം. 84 ജന്മങ്ങളുടെ ഓൾറൌണ്ട് പാർട്ട് അഭിനയിക്കുന്നവർക്ക് ഇപ്പോൾ ഓൾറൌണ്ടറായി മാറണം. എല്ലാ ജോലിയും ചെയ്യണം. പരിധിയില്ലാത്ത വ്യത്യസ്തമായ ഡ്രാമയിൽ ഓരോരുത്തർക്കും പാർട്ട് വ്യത്യസ്തമാണ്. അത് കണ്ടുകൊണ്ടും ഹർഷിതമായിരിക്കും. വരദാനം ഓരോ പരിതസ്ഥിതിയെയും ടീച്ചറാണെന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് പാഠം പഠിക്കുന്ന അനുഭവി മൂർത്തി ഭവ. ഏതൊരു പരിതസ്ഥിതിയിലും പേടിക്കുന്നതിനു പകരം കുറച്ചു സമയത്തേക്ക് അതിനെ ടീച്ചറാണെന്ന് മനസ്സിലാക്കൂ. പരിതസ്ഥിതി നിങ്ങളെ വിശേഷമായും രണ്ട് ശക്തികളിൽ അനുഭവിയാക്കി മാറ്റുന്നു. ഒന്ന് സഹനശക്തിയും മറ്റൊന്ന് നേരിടാനുള്ള ശക്തിയും. ഈ രണ്ട് പാഠങ്ങൾ പഠിച്ചാൽ അനുഭവിയായി മാറാം. ഞാൻ ട്രസ്റ്റിയാണ്, ഒന്നും എന്റേതല്ല എന്ന് നിങ്ങൾ പറയുന്നുവെങ്കിൽ പിന്നെ പരിതസ്ഥിതിയെ കണ്ട് പേടിക്കുന്നത് എന്തിനാണ്? ട്രസ്റ്റി അർത്ഥം എല്ലാം ബാബയെ ഏൽപ്പിച്ചു, അതിനാൽ എന്ത് സംഭവിക്കുകയാണെങ്കിലും നല്ലതേ ഉണ്ടാകൂ. ഈ സ്മൃതിയിലൂടെ സദാ നിശ്ചിന്തവും സമർത്ഥ സ്വരൂപവുമായി മാറൂ. ശ്ലോകൻ: ആർക്കാണോ മധുരമായ സ്വഭാവമുള്ളത് അവർക്ക് അറിയാതെ പോലും ആർക്കും ദുഃഖം കൊടുക്കാൻ സാധിക്കില്ല. ഓം ശാന്തി.